അഭവ്യാനി സുരാതി നിപാതം അമ്യം സുരാദിയോ നിപാതശ്ച അവ്യേ സപ്നാഃ സ്യുഃ. അടുത്ത് വരുന്നത് അവ്യയങ്ങളെ കുറിച്ചാണ്. ഇന്ന വേദി ഇത്തി അവ്യയം, മാറ്റം വരാത്ത ശബ്ദങ്ങൾ. പിന്നെ അവ്യയങ്ങളെ എല്ലാം പൊതുവെ സുബന്ധങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. അതിൻ്റെ നിയമം നമ്മൾ പഠിക്കും. ഇവിടെ വരും എങ്ങനെ അവ്യയം സുബന്ധമാവും. ജസപ്പ് വന്നിട്ട് ലോപിച്ചു, പ്രത്യേക ലോപെ പ്രത്യേക ലക്ഷണം സുബന്ധങ്ങളാണ്. അതുകൊണ്ട് ചാഹാവ എന്ന് പറഞ്ഞാലും അത് സുബന്ധങ്ങളാണ്. പിന്നെ അവ്യയങ്ങൾ പ്രത്യന്തങ്ങളായിട്ടും വരും. ബ്രാഹ്മണവത് പ്രത്യന്തമാണ്, വത് പ്രത്യന്തമാണ്, എന്ന അവ്യയവുമാണ്. പിന്നെ അതിന് രൂപമാറ്റം വരത്തില്ല. അതും അവസാനം പറയും. അവ്യയത്തിന്റെ വിശേഷതകളുടെ അവസാനം പറയും. ഇവിടെ ആദ്യം ഇവിടെ പറയുന്നത് ഏതൊക്കെയാണ് അവ്യയങ്ങൾ എന്നുള്ളതാണ് ഇവിടെ പറയുന്നു. ഇവിടെ പറയാത്തതിൽ കൂടുതൽ അവ്യയങ്ങളുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ തദ്ധിതം പഠിക്കുമ്പോൾ അവിടെ ഒരുപാട് അവ്യയങ്ങൾ വരും. അതിവിടെ പറയുന്നുണ്ട് ഏതൊക്കെയാണെന്നുള്ളത്. അതൊക്കെ അവിടെ ചെന്ന് വേണം മനസ്സിലാക്കാൻ. ബ്രാഹ്മണവത് തദ്ധിതത്തിൽ വരുന്ന അവ്യയമാണ്. പിന്നെ അവ്യഭാവ സമാസം വരും. അതിൽ അവയങ്ങൾ വരും. അങ്ങനെ പലതരത്തിൽ അവയങ്ങൾ വരും. അത് അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ എല്ലാ അവയങ്ങളും ഇല്ല. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന അവയങ്ങൾ തന്നെ പല അവയങ്ങളും പ്രയോഗത്തിലില്ലാത്തതും ചിലതൊക്കെ വേദത്തിൽ മാത്രമുള്ളതും ചിലതൊക്കെ മുമ്പുണ്ടായിരുന്നു ഇന്നിപ്പോൾ പ്രയോഗിക്കാത്ത അവയങ്ങളും ഉണ്ട്. ഇവിടെ ആദ്യം പറയുന്നത് സ്വരാദികളും നിപാതങ്ങൾക്കും അവ്യസഞ്ജയുണ്ട്. സ്വരാദി എന്ന് പറയുന്ന ഗണം അതിനടുത്ത് കൊടുക്കുന്നു. നിപാതങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ് അസത് അദ്രവ്യാർത്ഥാദ്യ ദ്രവ്യം എന്ന് പറഞ്ഞാൽ എന്താ പറയുക അന്ന് പഠിച്ചത്? ദ്രവ്യം എന്ന് പറയുന്നതിന് അന്ന് പഠിച്ച എന്തായിരുന്നു പഠിച്ചത്? ലിംഗ സംഖ്യ കാരകങ്ങൾ അന്വയിക്കുന്നതാണ് ദ്രവ്യം. ലിംഗസംഖ്യ കാരക അന്വയോഗ്യം, അതാണ് ദ്രവ്യങ്ങൾ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പൊതുവെ ഇപ്പോ ഒരു വസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ പൊതുവെ അങ്ങനെയായിരിക്കും. രാമ ഒരു വ്യക്തിയാണ്, ലിംഗസംഖ്യ കാരക അന്വയോഗ്യമാണ്. അപ്പോൾ അത് ദ്രവ്യമായി. സമ്യക് എന്ന് പറയുന്നു അവ്യയമാണ്. പ്രത്യേകിച്ച് അവിടെ ലിംഗസംഖ്യകാരക ച അവിടെയൊന്നും ലിംഗസംഖ്യകാരക അന്യയോഗ്യമല്ല. അതൊരു പ്രത്യേകിച്ച് ഒരു പദാർത്ഥത്തെക്കുറിച്ച് പറയുന്നതല്ല. മിഥ പരസ്പരം, പ്രത്യേകിച്ച് അവിടെ ഒരു പദാർത്ഥത്തെ വസ്തുവിനെ പറയുന്നില്ല. അപ്പൊ ഈ ചാതികളിൽ തന്നെ അങ്ങനെയുള്ളവയാണ്. ഏത് ലിംഗസംഖ്യ കാരക അന്വയോഗ്യം അല്ലാത്ത ചാതികൾക്ക് നിവാസഞ്ജ, നിവാസഞ്ജ ഉള്ളതിന് അവ്യസഞ്ജയുണ്ട്. സ്വരാദികളെ കുറിച്ച് അങ്ങനെ പറയുന്നില്ല. അദ്രവ്യം എന്നൊന്നും പറയുന്നില്ല. സ്വരാദികളിൽ സ്വരാദി ഗണത്തിൽപ്പെട്ടോ അതെല്ലാം അവ്യയമാണെന്ന് വെച്ചാൽ അതിന് പിന്നെ ലിംഗത്തിനനുസരിച്ച് മാറ്റം വരത്തില്ല, വചനത്തിനനുസരിച്ച് മാറ്റം വരത്തില്ല, വിഭക്തിക്കനുസരിച്ച് മാറ്റം വരത്തില്ല. ഭാഷയുടെ പ്രയോഗത്തിൽ ഈ അവ്യയങ്ങൾ വലിയൊരു സൗകര്യമാണ്. ചിന്തിക്കേണ്ട കാര്യമില്ല ഏത് ലിംഗമാണ്, ഏത് അർത്ഥം മനസ്സിലാക്കി എവിടെയും പ്രയോഗിക്കാം. പെണ്ണിംഗം ഒന്നോ സ്ത്രീലിംഗം ഒന്നോ ഒന്നോ സ്വലിംഗം ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അതിന് ഇവിടെ ആദ്യം സ്വരാദികളെ പറയുകയാണ്. സ്വര്, അന്തര്, പ്രാതര്, പുനര്, സനുതര്, ഇത്രയും രേഖാന്തങ്ങളാണ്. രേഖാന്തങ്ങളായ അവയവങ്ങളാണ്. ഇതിനൊരു പ്രത്യേകതയുണ്ട്, സന്ധി വരുമ്പോൾ ശ്രദ്ധിക്കണം. സ്വര് എന്ന് പറയുന്നത് രേഖത്തിന് അത് അവയവമാണ്, സുബന്ധമാണ്. അതുകൊണ്ട് എന്തുവരും? പദസഞ്ജയുണ്ട്, ഖരവസന വിസർജ വിസർഗം വന്നിട്ട് സ്വഹ യാതി എന്നിടത്ത് എങ്ങനെയാ സന്ധി വരുന്നത്? എന്തുകൊണ്ട്? ആ ഇവിടെ ഖരവസാനവർ വിസനീയ വിസർഗം എന്നാണ്. ഇവിടെ ഋത്വത്തിന്റെ രേഖ എന്താ? അതുകൊണ്ട് സ്വർ യാതി. ഇത്രയും ശബ്ദങ്ങളുടെ വിശേഷത അതാണ്. സന്ധി വരുമ്പം രേഖ അവിടെ കാണും, അല്ലെങ്കിൽ സ്വഹ വിസർഗമായിരിക്കും. സ്വര് ഇതിൻ്റെ തന്നെ അർത്ഥം താഴെ കൊടുത്തിട്ടുണ്ട്, അതിൽ നോക്കിയാൽ എളുപ്പമാണ്. സ്വരം എന്ന് പറയുന്നത് സ്വർഗം, അന്തര് എന്ന് പറയുന്ന മധ്യത്തിൽ, പ്രാതര് പ്രാതഹ രാവിലെ, പ്രത്യൂഷ, പുനഃ വീണ്ടും, ഇതെല്ലാം സാധാരണ പ്രയോഗിക്കുന്ന അവയവങ്ങളാണ്. സനുതര് അധികം പ്രയോഗത്തിലുള്ളതല്ല. അന്തർധാനം മറയുക എന്നുള്ള അർത്ഥത്തിൽ, സദാ എന്നുള്ള അർത്ഥത്തിൽ ഇത് പ്രയോഗിക്കും. വേദത്തിലേ ഉള്ളൂ ഇത്, ലോകത്തിലൊന്നുമില്ല. ഉച്ചേഹി നീച്ചേഹി ശനൈഹി സകാരാന്തങ്ങളാണ്. ഉച്ചത്തിൽ ഉയരത്തിൽ ശബ്ദത്തിന്റെ ഉച്ചത്തിനും പറയും, അല്ല മേൽ എന്നുള്ള അർത്ഥത്തിനും പറയും. അതിന്റെ നേരെ വിപരീതമാണ് നീച്ചേഹി. ശനൈ ശനൈ ഉപരമേ സാവധാനം എന്നുള്ള അർത്ഥത്തിൽ. ഋഥക് ഇതും സാധാരണ പ്രയോഗിക്കുന്നതല്ല, വേദത്തിലൊക്കെ ഉള്ളു. ഋഥക് എന്ന് പറഞ്ഞാൽ സത്യം. ഋതേ സാധാരണ പ്രയോഗിക്കുന്നതാണ്. ഋതേ കൂടാതെ രാമാത് ഋതേ, ഋതയുടെ യോഗത്തിൽ പഞ്ചമി ഉപയോഗിക്കണമെന്നാണ് സാധാരണ നിയമം. അന്യാരാതിരത്തെ ദുശബ്ദ അഞ്ചുത്തരവതാഹി യുക്തേ. കുറെ ശബ്ദങ്ങളുണ്ട്, അതിൽപ്പെടുക വൃത്ത. വെറുതെ ശബ്ദത്തിന്റെ യോഗത്തിൽ പഞ്ചമി വരും. വെറുതെ അവയവമാണ്. വെറുതെ എന്ന് പറയുമ്പം വെറുതെ ശബ്ദത്തിന്റെ സപ്തമിയാണ് ധരിച്ചു കളയരുത്. യുഗപത് ഒരേ സമയം ഉപയോഗിക്കുന്നു. ആരാത്, ആരാധന രണ്ട് വിപരീത അർത്ഥങ്ങൾ. ആരാ ദൂര സമീപയോഹോ, ദൂരമെന്നും അർത്ഥം സമീപമെന്നും അർത്ഥം. അപ്പോൾ ഒരേ ശബ്ദത്തിന് വിപരീതമായ അർത്ഥം വന്നു കഴിഞ്ഞാൽ ഒരേ വഴി, ഒരൊറ്റ വഴിയേ ഉള്ളൂ സാഹചര്യം അനുസരിച്ച് മനസ്സിലാക്കി. ഇത് അടുത്തത് എന്നുള്ള അർത്ഥത്തിലാണോ? ആരാത്ത് വനം എന്ന് പറഞ്ഞാൽ വനത്തിന്റെ സമീപം എന്നാണോ? ആരാത് വനം, ആരാത് വനം എന്ന് പറഞ്ഞാലോ വനത്തിൽ നിന്ന് ദൂരെ രണ്ടർത്ഥവും പറയാം. അവിടെയും പഞ്ചമി വരും, മനാത് എന്ന് വരും. പ്രശ്നമല്ല, അതൊരു സൗകര്യമാണ്, ഇഷ്ടം പോലെ വ്യാഖ്യാനിക്കുക വ്യാഖ്യാതാക്കൾക്ക്, അങ്ങോട്ട് ചേർത്തും മത്സരിച്ച് വ്യാഖ്യാനിക്കുക. പൃഥക് വേറെ എന്നുള്ള അർത്ഥത്തിൽ അയം അസ്മാത് പൃഥക്, അതിൻ്റെ യോഗത്തിൽ പഞ്ചമി, ഇതിൻ്റെയൊക്കെ യോഗത്തിൽ പഞ്ചമിയാണ്. ദിതിയും ഉപയോഗിക്കാൻ നിയമമുണ്ട്, ദിതിയും ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ മുഖ്യമായി പഞ്ചമിയാണ്. ഹെസ് ശ്വസ്, ഹെസ് ഹെഹ എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ സകാരാന്തമായി കൊടുത്തിരിക്കുന്നതിനെല്ലാം ഗുരുത്വം വന്ന് വിസർഗം വരും പ്രയോഗത്തിൽ വരുമ്പോൾ. ഇനി ഇതിനോടൊക്കെ തദ്ധിത പ്രത്യയങ്ങൾ ചേർത്തിട്ട് ഹ്യസ്തനം ശ്വസ്തനം അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. ഇതൊക്കെ തദ്ധിതം വിധിക്കും. ഹ്യഹ ശ്വഹ, ഹ്യഹ കഴിഞ്ഞ ദിവസം, ശ്വഹ നാളെ വരാൻ പോകുന്ന ദിവസം, അങ്ങനെ പൃഥക് തർക്കത്തിൽ ഉപയോഗിക്കുന്ന ആ അർത്ഥം തന്നെ പൃഥക്ത്വം. പൃഥക് ദിവാരാത്രം സായം, ദിവ എന്ന് പറഞ്ഞാൽ പകല്, രാത്രൗ രാത്രി ശബ്ദത്തിൻ്റെ സപ്തമി എങ്ങനെ വരും, അർത്ഥം എന്തായിരിക്കും? അതേ അർത്ഥം തന്നെ ഇതിനും. ഇങ്ങനെ വരുന്നതിന് വേറൊരു പേരുകൂടെ പറയും, വിഭക്തി പ്രതിരൂപക അവ്യയം. വിഭക്തി എന്ന് വെച്ചാൽ വിഭക്തിയന്തം, പ്രതിരൂപകം എന്ന് വെച്ചാൽ സദൃശം. വിഭക്തിയന്തത്തിന് സദൃശമായ അവ്യയം, അതായത് രാത്രി ശബ്ദത്തിന്റെ സപ്തമ്യന്തമായ രാത്രു അതിന് സദൃശമായ അവ്യയം. പക്ഷെ ഇവിടെ ഇപ്പോൾ ഇത് ഇവിടെ പെടുത്തിയിരിക്കുന്നത് ഈ സ്വരാദി ഗണത്തിൽപ്പെട്ടതുകൊണ്ടാണ്. വിഭക്തിയന്തങ്ങളെല്ലാം അതിന് അനുകരണ ശബ്ദങ്ങളെന്ന് പറയും, അനുകരിച്ചിട്ട് അതിന് അവ്യയങ്ങളെ ഉപയോഗിക്കും, മാറ്റമൊന്നുമില്ലാത്ത അവ്യയമായിട്ട് ഉപയോഗിക്കുക. ഉദാഹരണം അസ്ഥി, അസുഭവി അസ്ഥി, അതിന് അവ്യയമായിട്ട് ഉപയോഗിക്കുക. അവ്യയമായിട്ട് ഉപയോഗിച്ചാൽ വരുന്ന പ്രയോജനം എന്താണ്? അതിന് അവ്യയമായി കഴിയുമ്പം അത് സുബന്ധമാവും, സുബന്ധമാകുമ്പോൾ അത് സമാസത്തിൽ ഉപയോഗിക്കാം. സുബന്ധങ്ങൾ തമ്മിലാണ് സാധാരണഗതി സമാസം വരുന്നത്. തിങ്കന്തവും സുബന്ധവും കൂടെ സമാസം വരില്ല. രാമഹ ഭവതി രണ്ടും കൂടെ സമാസം ചെയ്യാൻ പറ്റില്ല. രാമഹ എന്ന് പറയുന്ന സുബന്ധവും ഭവതി തിങ്കന്തവുമാണ്. പക്ഷേ അസ്ഥി എന്ന് പറയുന്നതിന് അവ്യയമാക്കി കഴിഞ്ഞാൽ അതിനെ സുബന്ധമാക്കാം. അസ്ഥി ക്ഷീര ഗൗ, അസ്ഥി ക്ഷീരം യസ്യാഹ ഗോഹോ സ ഗൗഹു അസ്ഥി ക്ഷീര, പാലുള്ള പശു. അവിടെ എന്ത് ചെയ്തു? അസ്ഥി എന്ന് പറയുന്നത് തിങ്ങന്തമാണെങ്കിൽ സമാസം ചെയ്യാൻ പറ്റത്തില്ല. സമാസം ചെയ്യുന്നതുകൊണ്ട് സ്വരത്തിൽ വ്യത്യാസം വരും. ഇപ്പം സമാസം കൊണ്ട് ചിലപ്പോൾ രൂപത്തിൽ വ്യത്യാസമൊന്നും വരത്തില്ല, പക്ഷെ ഒരു പദമായി കഴിഞ്ഞാൽ സ്വരപ്രക്രിയയിൽ സ്വരത്തിൽ വ്യത്യാസം വരും. അപ്പോൾ അസ്ഥി എന്ന് പറയുന്നതിന് തിങ്കന്ത പ്രതിരൂപകമായ അവ്യയമാണ്. അതിനെ ക്ഷീരശബ്ദമായിട്ട് സമാസം ചെയ്തു അസ്ഥിക്ഷീര എന്ന് പറയുന്ന ഏകപദമായി സുഗന്ധമായി അത് പശുവിൻ്റെ വിശേഷണമായി ഉപയോഗിക്കും. അസ്ഥിക്ഷീര ദോഹു. അതുപോലെ ഇതിനെ അങ്ങനെയും കണക്കാക്കാം, അല്ലെങ്കിൽ ഇത് ഈ ഗണത്തിൽപ്പെട്ടതുകൊണ്ട് അതിന് ഇത് വളരെ പ്രാചീനമായ ഒരു ഗണമാണ്. അപ്പൊ അതിന് ഇങ്ങനെ ഗണങ്ങളെല്ലാം വളരെ പ്രാചീനങ്ങളാണ്. എല്ലാ ഗണങ്ങളും ഗണരത്ന മഹോദ്ധതി എന്ന് പറഞ്ഞ് ഇതിന് വ്യാഖ്യാനമുണ്ട്. അപ്പോൾ പ്രാചീനമാണ് ആ വ്യാഖ്യാനവും, വളരെ പ്രാചീനമാണ്. അവിടെ ഈ ശബ്ദങ്ങളെല്ലാം കൊടുത്ത് പറയും, ഇന്ന് പ്രചാരത്തിലില്ലാത്തതിനും ഓരോ വ്യാഖ്യാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. പലതും എവിടെ എങ്ങനെ പ്രയോഗിച്ചു എന്ന് ആർക്കും അറിയാത്തതുകൊണ്ട് വളരെ പ്രാചീനമാണ് ഈ ശബ്ദങ്ങൾ. സായം ചിരം, സായം സന്ധ്യ വൈകുന്നേരം. ചിരം, ഇതിന് ചില ശബ്ദങ്ങൾ സുഗന്ധമായിട്ട് ഉപയോഗിക്കുക. ഉദാഹരണം പറഞ്ഞാൽ ചിരം, ഇത് സുഗന്ധമായി ഉപയോഗിക്കും, എന്നാൽ ഇത് അവ്യയമായി ഉപയോഗിക്കും. അങ്ങനെയുണ്ട്, ചില ശബ്ദങ്ങൾ രണ്ടിടത്തും വരും. എന്നുവെച്ചാൽ സുഗന്ധമായി സാധാരണ ഉപയോഗിക്കുമ്പോഴത്തേക്ക് അതിന് വിഭക്തി രൂപങ്ങളെല്ലാം വരും. പക്ഷെ ഇവിടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഇത് അവ്യയമാണ്, വളരെ വളരെ കാലം എന്നുള്ള അർത്ഥത്തിൽ ചിരം. അവ്യയത്തിൻ്റെ അർത്ഥം അതാണ്. അവ്യയം എന്ന് പറയുമ്പോൾ തന്നെ അതിന് അവയവാർത്ഥം ഒന്നും നോക്കണ്ട, അതൊക്കെ രൂഢ ശബ്ദങ്ങളാണ്. മനാക്ക്, ഈഷത്ത്, അല്പം എന്നുള്ള അർത്ഥത്തിന് രണ്ടും കാരണം പ്രയോഗിക്കുന്നതാണ്. മനാഗപി, അല്പം പോലും, അങ്ങനെയൊക്കെ പ്രയോഗിക്കാറുണ്ട്. ഈഷത് ശബ്ദം നമ്മൾ മുമ്പ് ഒരു ഉദാഹരണത്തിൽ പഠിച്ചവിടെയാണ്, ഈഷദുഷ്ണം ഊഷ്ണം എന്നുള്ളത് അല്പം എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുന്നതാണ്. ജോഷം എന്ന് പറയുന്നതിന് മൗനം എന്നും അർത്ഥമുണ്ട്, സുഖം എന്നും അർത്ഥമുണ്ട്, രണ്ടർത്ഥമുണ്ട്. അതിന് താഴെ കൊടുത്തിട്ടുണ്ട്, ഞാൻ മലയാളത്തിൽ പറയുന്നേ ഉള്ളൂ. രണ്ടർത്ഥത്തിനും പ്രയോഗിക്കും. തൂഷ്ണീം, തൂഷ്ണീം സ്ഥിതി എന്നെല്ലാം പറയും, മൗനമായിട്ടിരിക്കുക. ബഹിഷ്, ബഹിസ്സെന്നുണ്ട്, ഇവിടെ ബഹിഷെന്നാ വളർത്തിരിക്കുന്നു, ബഹിസ്സെന്നാണ് ശരിക്കും. ബഹിസ്, അബസ്, ബാഹ്യം എന്നുള്ള അർത്ഥത്തിൽ. ബാഹ്യം, ബാഹ്യം എന്നുള്ള അർത്ഥത്തിൽ. സമയ, അഭിത പരിത സമത നിഷയാഹ പ്രതിയോഗേവി, വിദ്യ വിധിക്കുന്ന ഇനി നമ്മൾ പഠിക്കുന്നത് അഭിത പരിത സമയ നിഷ ഹാ പ്രതിയോഗേവി ദ്വിതീയ വരും. ഇതിന്റെ യോഗത്തിലൊക്കെ ദ്വിതീയ വരും. സമീപം എന്നുള്ള അർത്ഥം. നികഷ എന്ന് പറയുന്ന അർത്ഥം തന്നെ സമീപം എന്നുള്ള അർത്ഥം. സ്വയം എന്ന് പറയുന്നത് സ്വയം എന്നുള്ള അർത്ഥത്തിൽ തന്നെ. വൃഥ, വ്യർത്ഥം, വെറുതെ. നക്തം, രാത്രി എന്നുള്ള അർത്ഥം. രാത്രോ എന്ന് പറയുമ്പോൾ രാത്രിയിൽ പറയും. അധികരണ ശക്തിപ്രധാനമായ അവ്യയം എന്ന് പറയും. അധികരണം എന്ന് പറയുന്ന അർത്ഥം അതി വരുന്നുണ്ട്. രാത്രി എന്ന് മാത്രമല്ല, രാത്രിയിൽ അതാണ് അധികരണ ശക്തി. നക്തം, രാത്രി. രാത്രിയിൽ എന്നും പ്രയോഗിക്കാം. നക്തം ദിനം, രാത്രിയിലും പകലും അങ്ങനെയൊക്കെ പ്രയോഗിക്കാറുണ്ട്. നഞ്ഞ്, നഞ്ഞും ഉണ്ട് നായും ഉണ്ട്, രണ്ടും വേറെ വേറെയാണ്. നഞ്ഞെന്ന് പറയുന്നതിന് ഞകാര ഇത്താക്കി വെച്ചിരിക്കുന്നത് നലോപോ നഞ്ചെന്ന് പറയുന്ന സൂത്രം പ്രവർത്തിക്കാൻ വേണ്ടി. ന അശ്വ അനശ്വ എന്ന് പറയും, അശ്വ ന ഏകഥ നൈകഥ എന്ന് വരും. അപ്പൊ അത് നകാരമാണ്. നഞ്ഞുമായിട്ട് സമാസം വരും, നകാരമായിട്ട് സമാസം വരും. നഞ്ഞുമായിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ അന്ന് വരും, നകാരമായിട്ടാണെങ്കിൽ നാന്ന് തന്നെ ഇരിക്കും. അതിനു വേണ്ടിയിട്ടാണ് രണ്ടും ഉപയോഗിക്കുന്നത്, നഞ്ഞും നായും. സ്വരാദികളിൽ ആണ് ഈ നഞ്ഞു വരുന്നത്. അടുത്ത് ചാതികളിലും വരുന്നുണ്ട് ഈ നഞ്ഞ്. അങ്ങനെ രണ്ടിടത്തും ചില ശബ്ദങ്ങൾ വരും. ഹേ തൗ നിമിത്തം എന്നുള്ള അർത്ഥത്തിൽ അത് ഹേതു ശബ്ദം കൊണ്ട് സുബന്ധം എന്നുവെച്ചാൽ അവ്യമല്ലാത്ത ശബ്ദമുണ്ട്. ഹേതു ഹേതുനി ഹേതു, പിന്നെ അത് വിശേഷണമനുസരിച്ച് ഹേതവഹ അങ്ങനെ മാറും. പക്ഷെ ഇത് ഹേതുവിൻ്റെ സപ്തമിയല്ല, അവ്യയമാണ്. ഇദ്ധ വേദത്തിൽ ഉപയോഗിക്കാറുള്ളു. അങ്ങനെ എങ്ങനെ വിശേഷം അനുസരിച്ച് മാറുന്നത് വിശേഷനിഘ്നം എന്ന് പറയും. വിശേഷത്തിനനുസരിച്ച് ശബ്ദം മാറുന്നു. അമരകോശത്തിൽ തുടക്കത്തിൽ പറയും യുദ്ധ എന്ന് പറയുന്നത് സാധാരണ വേദത്തിലേ പ്രയോഗിക്കാറുള്ളൂ. യുദ്ധാവേദ കഠോപനിഷത്തിൽ വന്നിട്ടുണ്ട്, നമ്മൾ പഠിച്ചതാണ്. വ്യക്തമായി എന്നുള്ള അർത്ഥത്തിൽ പോയി. ഇദ്ധ വ്യക്തമായി എന്ന് പറയുന്നു. അദ്ധ എന്ന് പറയുന്നത് സ്ഫുടത, അതും അത് തന്നെ. അതിനുവേണ്ടി തന്നെ അദ്ധാവേദ, ആരാണ് ഇതിനെ പൂർണ്ണമായി വ്യക്തമായി അറിയുന്നത്? അങ്ങനെ. പിന്നെ ഏവയുടെ അർത്ഥത്തിൽ ഉപയോഗിക്കും. അദ്ധ എന്ന് വെച്ചാൽ തന്നെ അങ്ങനെ ഉപയോഗിക്കും. സാമി പകുതി, ഹാഫ് എന്നുള്ള അർത്ഥത്തിലാണ് പകുതി. സാമി കൃതയെ പകുതി ചെയ്തപ്പോൾ അങ്ങനെയൊക്കെ പ്രയോഗിക്കും. വെറുപ്പെന്നുള്ള അർത്ഥത്തിനും ഉപയോഗിക്കുമെന്ന് പറയുന്നു. വത്തെന്ന് പറയുന്നത് പ്രത്യയമാണ്, അത് അന്ത്യത്തിൽ വരുന്നത്. ബ്രാഹ്മണവത്ത് ക്ഷത്രിയവത്ത് അദ്ധ്യത പ്രത്യയമാണ്. വതന്തങ്ങളെല്ലാം തത്ര തസീവ തേന തുല്യ ക്രിയാചേർപ്പാത്തി തുടങ്ങിയ സൂത്രങ്ങളിൽ വിധിക്കുന്ന ബ്രാഹ്മണവത്ത് എന്ന് വെച്ചാൽ ബ്രാഹ്മണനെ പോലെ, ബ്രാഹ്മണവത് അധീതെ ബ്രാഹ്മണനെ പോലെ അധ്യയനം ചെയ്യുന്നവര് ക്ഷത്രിയൻ, ക്ഷത്രിയവത് അധീതെ ക്ഷത്രിയനെ പോലെ അധ്യയനം ചെയ്യുന്നവര് ബ്രാഹ്മണൻ. ഇങ്ങനെ സാദൃശ്യത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് വത്ത് ഉപയോഗിക്കും. പക്ഷെ അവ്യയമാണ്. സനാത്തൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല. നിത്യം എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. മൂന്ന്, സനത്ത്, സനാത്ത്. സനായിൽ നിന്നാണ് തന വന്നിട്ട് സനാതന. സായം ചിരം പ്രാഹ്നേ പ്രഗേ അവ്യേ വ്യഷ്ടിഷ്ടുലോ തുടിച്ച, അങ്ങനെ തന വന്നു. ചിരന്തന, സായന്തന എന്നൊക്കെ ശ്രദ്ധിക്കുന്നു. അങ്ങനെ സനാതന എന്ന് പറയും. അടുത്തത് ഉപധ, ഇങ്ങനൊരു അവ്യയം ഇന്ന് പ്രയോഗത്തിലില്ലെന്നാ പറയുന്നത്, ആരും കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലെന്നാ പറയുന്നു. ഉപധ എന്ന് പറയുന്നു ഭേദം എന്നുള്ള അർത്ഥമാണ് ഈ കൊടുത്തിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ആ അർത്ഥത്തിലത് ഇത് പ്രയോഗിച്ച് ആരും കണ്ടിട്ടില്ലെന്നാണ്. ഇതിൽ പലതും അങ്ങനെയാണ്, ആരും പ്രയോഗിച്ച് കണ്ടിട്ടില്ല ഒരിടത്തും. ഒരുപക്ഷെ നമ്മൾ അറിയാൻ വയ്യാത്ത ശാസ്ത്രങ്ങളിൽ കാണുമായിരിക്കും, ഒരിടത്തും ഇല്ലാന്ന് പറയാൻ ആർക്കും പറ്റത്തില്ല. അവ്യയം ബ്രാഹ്മണവത്വം എന്ന് പറയുന്ന ശബ്ദം അവ്യയം, അതിന് പിന്നെ രൂപമാറ്റം വരത്തില്ല. പുല്ലിംഗ സ്ത്രീലിംഗ ഭേദമില്ല, വചനഭേദമില്ല, ഏകോചനം ദിവചനം തുടങ്ങിയ ഭേദങ്ങളില്ല. സദൃശൻ ത്രിഷുലിംഗേഷു സർവാസുജ വിഭക്തിഷു വചനേഷു ച സർവേഷു എന്ന വേദി തദവ്യം അവസാനം പറയും. അപ്പോൾ ഇതെല്ലാം കണ്ണടച്ച് അങ്ങ് പ്രയോഗിക്കാം, ചിന്തിക്കേണ്ട കാര്യമില്ല. അതാണ് ഇതിൻ്റെ ഒരു സൗകര്യം. തിരിയക് നമ്മൾ പഠിച്ചതാണ്, തിരിയങ് അവിടെ ഉപയോഗിച്ചത് തന്നെ. തിരശ്ചീനം എന്നുള്ള അർത്ഥത്തിൽ ഭൂമിക്ക് പാരലൽ എന്നുള്ള അർത്ഥത്തിലാണ് തിര എന്നുള്ള ഉപയോഗിക്കുന്നത്. വേറെ അർത്ഥമുണ്ട് ഇവിടെ, മറഞ്ഞിരിക്കുക എന്നുള്ള അർത്ഥമുണ്ട്, മറയുക എന്നുള്ള അർത്ഥമുണ്ട്, പരിഭവം, തിരസ്കാരം എന്നുള്ള അർത്ഥമുണ്ട്. തിരിയക്ക് തിരസ്കരോതി എന്ന് പറയുന്നില്ല, അവിടെ തിരസ്കരിക്കുക എന്നുള്ള അർത്ഥം. പരിഭവം എന്ന് വെച്ചാൽ തിരസ്കാരം എന്നാണ്. തിരസ്കരിക്കുക, തിരശ്ചീനമായെന്ന് പറയത്തില്ലേ, അവിടെയൊക്കെ ഇതിൻ്റെ അർത്ഥം അതാണ്. അർത്ഥത്തിൽ എന്ന് അങ്ങനെ വരുന്നത് അർത്ഥത്തിൽ എന്ന് കാണിക്കാൻ വേണ്ടി. സപ്തമേന്ദ്രത്തിൽ എഴുതുമ്പോൾ നമ്മൾ പറയും അതെ അതെ, അർത്ഥത്തിൽ എന്ന് കിടക്കാൻ വേണ്ടി സപ്തമി കാണിക്കും. അന്തർധാനം അന്തര കൂടാതെ മധ്യം, അവിടെ കൊടുത്തില്ലേ മധ്യേ എന്ന് പറഞ്ഞാൽ മധ്യ അർത്ഥത്തിൽ, അങ്ങനെ അർത്ഥത്തിൽ പ്രയോഗിക്കുന്നു. അന്തരസാധാരണ ഉപയോഗിക്കുന്നു കൂടാതെ എന്നുള്ള അർത്ഥത്തിലോ? തമന്തര അവനെ കൂടാതെ അങ്ങനെ ഉപയോഗിക്കും. അന്തരേണ അതും അത് തന്നെ വർജനാർത്ഥത്തിൽ, കൂടാതെ അതിനെ കൂടാതെ എന്നുള്ള അർത്ഥം തന്നെ. ജോക്ക് ദീർഘകാലം. ഏതാണോ അതിപ്പോഴേ അല്ല, അത് എങ്ങനെയാണ് ഒറിജിനൽ പാഠമെന്ന് നോക്കണം. ഇപ്പോ അന്തര എന്ന് വെച്ചാൽ മധ്യത്തിൽ, അന്തര അന്തരേണ എന്നാണെങ്കിൽ അപ്പോ അന്തര എന്നേ വരാം. പിന്നെ അനവരം പാടാണ്. ശരിക്കും അതാണ്. പിന്നെ വൈയാകരണന്മാർ ഏതിനെ ശരിയാക്കും അങ്ങനെ ഉണ്ടെങ്കിൽ? സാധാരണഗതിയിൽ അതാണ് ശരി. പിന്നെ വിശേഷിച്ച് എങ്ങനെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് പരിശോധിച്ച് നോക്കേണ്ടി വരും. പാഠഭേദം എന്തായാലും വരുമല്ലോ, അതും വരും. പാഠഭേദം എന്ന് പറയുന്നത് അതാണല്ലോ, എഴുതിയ ആള് എഴുതാത്തത് ഏതോ അതൊക്കെയാണ് പാഠഭേദം. അത് പല രീതിയിലും വരാം. പഴയ കാലത്ത് ഇതൊക്കെ എഴുതി വയ്ക്കുന്നതല്ലേ, പ്രിന്റിംഗ് ഒന്നും ഇല്ലല്ലോ. ജോക്ക് ദീർഘകാലം എന്നുള്ള അർത്ഥത്തിൽ അതും അങ്ങനെ പ്രയോഗത്തിലുള്ളതല്ല. കം സുഖം ആകാശം, തല, ഇങ്ങനെ പല അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ്. കം സുഖം എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. കം സുഖം, അകം ദുഃഖം, അങ്ങനെ പ്രയോഗിക്കാറുള്ളതാണ്, ധാരാളം പ്രയോഗിക്കുന്നതാണ്. ജലം, നിന്ദ, സുഖം, മൂർധാവ് എന്നുവെച്ചാൽ തല, ഈ അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കും. ശമം സാധാരണ പ്രയോഗിക്കുന്നതാണ് സുഖം. സഹസ സാഹസികത ഒക്കെ ഇതിൽ നിന്ന് വരുന്നതാണ്, പെട്ടെന്ന്. ആകസ്മികം. പിന്നെ സാഹസിക പ്രവൃത്തി എന്നൊക്കെ പറയുമ്പോൾ വീണ്ടും വിചാരമില്ലാത്ത പ്രവൃത്തി, ഇവിടെ അർത്ഥം കൊടുത്തിട്ടുള്ള വിമർശയോ അവിമർശം. വിമർശം എന്നുവെച്ചാൽ വിചാരം, വിചാരമില്ലാതിരിക്കുക. കുറച്ച് സാഹസികമായി പോയി എന്ന് പറഞ്ഞാൽ വിചാരമില്ലാത്ത പ്രവൃത്തി എന്നുള്ള അർത്ഥത്തിൽ. സഹസ പ്രകടീകൃത എന്നൊക്കെ പറയുമ്പം ആകസ്മികമായി പ്രകടമായി അങ്ങനെ. വിനാ ധാരാളം ഉപയോഗിക്കുന്നതാണ്. കൂടാതെ നാന എന്ന് പറയുന്നതിന് പലതെന്നുള്ള അർത്ഥമുണ്ട്, വർജനാർത്ഥമുണ്ട്, കൂടാതെ എന്നുള്ള അർത്ഥമുണ്ട്, അനേകം എന്നുള്ള അർത്ഥമുണ്ട്. സ്വസ്തി മംഗളം, അനേകത്തിന് ചതുർത്ഥി വരും. മംഗളം എന്നുള്ള അർത്ഥം. സു അസ്ഥി അങ്ങനെയൊന്നും പിരിക്കേണ്ട കാര്യമില്ല, കാരണം ഇതൊരു പദമാണ്, ഒറ്റ പദമാണ്. സ്വസ്തി സ്വധ എന്ന് പറയുന്നത് വേദത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദമാണ്. അത് പിതൃക്കൾക്ക് ഹവിസ് ദാനം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഈ ദാനം പിതൃക്കൾക്കാണ് എന്നുള്ള അർത്ഥത്തിലാണ് ആ ശബ്ദം ഉപയോഗിക്കുന്നത്. സ്വധ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ അർപ്പിക്കുന്ന ഹവിസ് പിതൃക്കൾക്കാണ് എന്ന്. അത് പിതൃക്കൾക്ക് ഹവിസ് അർപ്പിക്കുമ്പോഴേ ഉപയോഗിക്കാവൂ, ദേവന്മാർക്ക് അർപ്പിക്കുമ്പോൾ അത് ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ സാറിന് ഹവിസ് അർപ്പിക്കുന്നിടത്ത് പൊതുവെ സ്വാഹയാണ്. അതുകൊണ്ട് ഈ സ്വാഹ വളരെ ഫേമസ് ആയതുകൊണ്ട് എല്ലാവരും എല്ലായിടത്തും ഇതങ്ങ് ഉപയോഗിച്ച് കളയത് പാടില്ല. പിതൃക്കൾക്കാണ് വല്ലതും ചെയ്യുന്നതെങ്കിൽ അവിടെ സ്വാഹ എന്ന് പറയാൻ പാടില്ല, പിതൃക്കൾക്ക് കിട്ടാതെ പോകും. പിതൃക്കൾക്ക് തന്നെ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ സ്വധ എന്നതിനെ ഉപയോഗിക്കുന്നു. പിതൃക്കളെന്ന് പറയുമ്പം അപ്പുപ്പന്മാരെന്നുള്ള അർത്ഥമല്ല, പിതൃദേവതകളെന്നുള്ള അർത്ഥമാണ്. ദേവ പിതൃക്കൾ എന്ന് പറയുന്ന ദേവവർഗമാണ്. നമ്മൾ സാധാരണ പിതൃകർമ്മം ചെയ്യുമെന്ന് പറയും, പിതൃക്കൾക്ക് മരിച്ചവർക്ക് വേണ്ടി ചെയ്യുന്നു എന്ന് പറയും. അവർ ജീവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ചെയ്യുന്ന കർമ്മം എന്താവും? പുനർജനിച്ചെങ്കിൽ പിന്നെ ചെയ്യുന്ന വെറുതെ ആകത്തന്നെ. പിതൃക്കൾക്ക് മരിച്ചവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരിപ്പോ ജനിച്ചോല്ലേ എന്ന് ആർക്കറിയാം? ജനിച്ചിട്ട് വീണ്ടും മരിച്ചെങ്കിൽ ശരി, പക്ഷെ അപ്പൊ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല, വേറെ ആള് കാണും അവിടെ ചെയ്യാൻ. അപ്പൊ പിന്നെ പിതൃകർമ്മം എന്ന് പറയുന്നത് മരിച്ചവർക്ക് വേണ്ടി ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെ അബദ്ധമാണ്. പക്ഷെ പൊതുവെ ആൾക്കാർ അങ്ങനെ ഒരു ധാരണയിലാ പോയി ചെയ്യുന്നത്. മരിച്ചവർക്ക് വല്ലതും ചെയ്യണമെങ്കിൽ പെട്ടെന്ന് ചെയ്യണം, കാരണം അവർ ജനിക്കുന്നു മുമ്പേ. ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ടൊരു കാര്യമില്ല, അതിപ്പോ ജനിക്കുമെന്നറിയാൻ പറ്റത്തില്ല. ചിലരാണെങ്കിൽ മരിച്ച ഉടൻ ജനിക്കുമെന്നാണ് പറയുന്നത്, തൃണ ജളവ് തന്നെ ആയതനുസരിച്ച് വേറൊരു ശരീരത്തിൽ പിടിച്ചിട്ടാണ് മരിക്കുന്നത്. അങ്ങനെയുണ്ട്. പിതൃദേവതകൾക്കാണ് ചെയ്യുന്നതെങ്കിൽ ശരി, എങ്ങനെ? അതിപ്പോ അത് ഈ ദേവന്മാരെ ആജന്മ ദേവന്മാരുണ്ടെന്ന് വെച്ചാൽ കല്പത്തിന്റെ ആദ്യം തന്നെ വരുന്നവർ, പിന്നെ ഇവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് പ്രൊമോഷൻ കിട്ടി പോകുന്നവരല്ലേ? നല്ല നല്ല ദേവന്മാരാകുന്നല്ലേ? അതുപോലെ നല്ല കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവർ പിതൃദേവന്മാരാവും. അല്ലാതെ നമ്മൾ മരിച്ചവർക്ക് വേണ്ടി ചെയ്ത് ചിലപ്പോൾ അവർ പൂച്ചയായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ കാണും, തന്നെന്നവരായിരിക്കും അതിന് പിതൃക്കളെന്ന് പറയാൻ പറ്റും. സത്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ദേവപദവിയല്ലേ അതിൽ? അതുപോലെ ദേവന്മാർ രണ്ടു കൂട്ടരുണ്ട്. ആ ജന്മം സൃഷ്ടിയുടെ ആരംഭത്തിലുള്ളവരുമുണ്ട്, സത്കർമ്മത്തിൽ ചെല്ലുന്നവരുമുണ്ട്. അതവരിലെല്ലാവരിലും ഉണ്ട്. പിന്നെ അവിടെ ഉള്ളവരുടെ പേരൊക്കെയാണ് പറയുന്നത്, പിതൃക്കളുടെ പേരൊക്കെ പറയുന്നു പുരാണങ്ങളിൽ. ശരിക്കും കർമ്മം അവരെ സന്തോഷിപ്പിക്കാനാണ് ചെയ്യുന്നത്. അവരുടെ അനുഗ്രഹം കൊണ്ട് ജീവന്മാർക്ക് പല ഗുണങ്ങളും ഉണ്ടാകുന്നതാണ്. ഇവിടെ ചത്തുപോകുന്നവൻ ഇവിടെ കിടന്നിട്ട് തന്നെ അവൻ ആരും അനുഗ്രഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ പ്രേതമായി കഴിഞ്ഞാൽ എങ്ങനെ അനുഗ്രഹിക്കും? ചിലപ്പോൾ ഉപദ്രവിക്കാതിരിക്കുക. അങ്ങനെ ഒരുപാട് അബദ്ധങ്ങളൊക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. സ്വധ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അലം, അലം എന്ന് പറയുന്നതിന് ഭൂഷണ പര്യാപ്തി ശക്തി വാരണ നിഷേധ ധാരാളം പ്രയോഗിക്കുന്നതാണ്. ഭൂഷണാർത്ഥത്തിൽ അലങ്കാരം, അലങ്കരോതി എന്നൊക്കെ പറയുന്നിടത്ത് ഭൂഷണം എന്നുള്ള അർത്ഥത്തിലാണ്. പര്യാപ്തി, പര്യാപ്തം എന്നുള്ളത് അലം എന്നുള്ളത് ഇത് മതി എന്നുള്ള അർത്ഥത്തിൽ. ശക്തി, ശക്തി കാണിക്കാൻ വേണ്ടി. ഭരണം നിഷേധിക്കുക, അലം വേണ്ട എന്നുള്ള അർത്ഥത്തിൽ. അല്ല, ഒഴിവാക്കുന്നതിനും നിഷേധം, രണ്ടും ഫലത്തിലും ഒരുപോലെയാണ്. നിഷേധം എന്ന് പറഞ്ഞാലും അതാണ്. ഫലം അതിവിസ്തരേണ എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലായിടത്തും കൂടെ പ്രയോഗിക്കുക, ഇനി വിസ്തരിക്കുന്നില്ല, അല്ലെങ്കിൽ ഇതുവരെ വിസ്തരിച്ചതൊക്കെ പര്യാപ്തമാണ്, അല്ലെങ്കിൽ വിസ്തരത്തെ ഒഴിവാക്കുന്നു. എല്ലാർത്ഥങ്ങളും അവിടെ ചോദിക്കും. വഷട്ട് ശ്രൗഷട്ട് ഔഷട്ട് ഇതെല്ലാം വേദത്തിൽ ഉപയോഗിക്കുന്നതാണ് ദേവന്മാർക്ക് ഹവിസ് കൊടുക്കുമ്പോൾ. സ്വാഹായും ദേവന്മാർക്ക് ഹവിസ് കൊടുക്കുമ്പോൾ. എല്ലാവരും ദേവന്മാരാണ്, പിതൃക്കളും ദേവന്മാരാണ്, എന്നാലും പിതൃദേവൻ എന്നുള്ള ഒരു പ്രത്യേകത. അന്യത്, ഈ അന്യത്ത് എന്ന് പറയുന്ന നാമസ്കാരത്തിലും വരും. അന്യത് അന്യെ അന്യാനി അങ്ങനെ വരും. പുല്ലിംഗത്തിൽ അങ്ങനെ വരും. സ്ത്രീലിംഗത്തിൽ അന്യ, ഈ അന്യത്വത്തെ എങ്ങനെ വന്നു നാമസ്കാരത്തിൽ? അന്യത് സൂത്രം പഠിച്ചില്ലേ? സൂത്രം പഠിച്ചിട്ടുണ്ടോ? അന്യത് എന്ന് വരാം നംസലിംഗത്തിൽ. അത് സമ്മതിച്ചു. ഇതിനു വേണ്ടി പഠിച്ച സൂത്രമാണോ? ഏ സൂത്രം വിശേഷിച്ച് പഠിച്ചത്? അദ്രഡദരാദിഭ്യ പഞ്ചഭ്യ കേട്ടിട്ടുണ്ടോ? ഡദര ഡതമ അന്യ അന്യതര. അസ്ഥി ഇതും വിഭക്തി പ്രതിരൂപമാണ്, വിഭക്തി പോലെ ഇരിക്കും, അമ്പയമാണ്. ഉപാംശ എന്ന് പറയുന്നതിന് ഇത് സുബന്ധ ശബ്ദമായിട്ട് ഉപയോഗിക്കും. ഉപാംശം ആണ് ചില ശബ്ദങ്ങളൊക്കെ. ഇപ്പം അസ്ഥി എന്ന് പറയുന്നത് തിങ്കന്ധമായിട്ട് ഉപയോഗിക്കും, എന്നാ അമ്പയവുമാണ്. ഉപാംശം എന്ന് പറയുന്നതിന് അപ്രകട ഉച്ചാരണം. അപ്രകട ഉച്ചാരണം എന്ന് വെച്ചാൽ താൻ മാത്രം കേൾക്കത്തക്ക രീതിയിൽ ഉച്ചരിച്ചാൽ ഉപാംശം. ജപത്തിനും മറ്റും ഉപയോഗിക്കുന്ന രഹസ്യം എന്നുള്ള അർത്ഥമുണ്ട്. ക്ഷമ എന്ന് പറയുന്നതും അവ്യയം ആയിട്ട് സാധാരണ ഉപയോഗിക്കാറില്ല. ക്ഷമ എന്ന് പറയുന്നത് ക്ഷമ എന്നുള്ള അർത്ഥം തന്നെ, പക്ഷെ അത് ആകാരാന്തമായിട്ടാണ് ഉപയോഗിക്കുന്നത്. വിഹായ സ ഇതും അങ്ങനെ തന്നെ ആകാശമാണ്. വിഹായ സ എന്ന് സാധാരണ അമ്യമായിട്ട് ഉപയോഗിക്കാറില്ല. വിഹായസ് എന്ന ശബ്ദം ഉപയോഗിക്കും. ഇത് വിഹായ സ എന്നാണ്, അങ്ങനെ ഉപയോഗിക്കാറില്ല. ദോഷ രാത്ര രാത്രിയിൽ എന്നുള്ള അർത്ഥത്തിൽ മൃഷ മിഥ്യ ധാരാളം ഉപയോഗിക്കുന്നതാണ്. കള്ളം പറയുക, മൃഷാവചനം, മിഥ്യയും ഉപയോഗിക്കുന്നതാണ്. നിഷേധാർത്ഥത്തിൽ ഉപയോഗിക്കും ഇത്. മിഥ്യ എന്ന് വെച്ചാൽ ന, അങ്ങനെ ഒരർത്ഥത്തിൽ ഉപയോഗിക്കും. മുധ വ്യർത്ഥം ധാരാളം ഉപയോഗിക്കുന്നതാണ്. വിധതം എന്ന് പറഞ്ഞാൽ മിഥ്യ, മിഥ്യ എന്ന് പറഞ്ഞാൽ വിധതം, വിധതം എന്ന് പറഞ്ഞാൽ മിഥ്യ. ഒന്ന് മനസ്സിലായാൽ മറ്റൊന്ന് മനസ്സിലാവും, മറ്റൊന്ന് മനസ്സിലായില്ലെങ്കിൽ ഇതും മനസ്സിലാകത്തില്ല. മിഥ്യ മനസ്സിലായ അദ്വൈതം പഠിക്കുന്നവർക്ക് മിഥ്യ മനസ്സിലായില്ലെന്ന് പറഞ്ഞു. കള്ളമെന്ന് പറഞ്ഞാൽ മനസ്സിലാവും, മിഥ്യയ്ക്ക് കള്ളമെന്ന് അർത്ഥമുണ്ട്. മുധ എന്ന് പറഞ്ഞ വ്യർത്ഥം, പുരാ പണ്ട് പഴയകാലം. ഭവിഷ്യദാസന്നെ എന്ന് പറയുന്നു. തൊട്ടടുത്ത് വരാൻ പോകുന്നതിനെയും അങ്ങനെ പറയാം എന്നാണ് പുരാ. പക്ഷെ പുരാ ഉപയോഗിക്കുന്നത് കൂടുതലും പണ്ട് പണ്ട് അങ്ങനെയാണ്. മിഥോ മിഥസ് സഹാർത്ഥത്തിൽ പരസ്പരം എന്നുള്ള അർത്ഥത്തിൽ മിഥോ വിരുദ്ധം എന്നൊക്കെ പറയാറില്ല. പരസ്പരം വിരുദ്ധമാണ്. രഹസ്യം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ്. പക്ഷെ കൂടുതൽ ഉപയോഗിക്കുന്നത് പരസ്പരം എന്നുള്ള അർത്ഥത്തിലാണ്. മുധ പുര മിഥോ മിഥസ് പ്രായ ബാഹുല്യം സാധാരണ പ്രയോഗിക്കുമ്പോൾ മിക്കവാറും ഒട്ടുമുക്കാലം അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. മുഹു മുഹുർമുഹു സാധാരണ ആവർത്തിച്ചാണത് ഉപയോഗിക്കുന്നത്. എന്നുവെച്ചാൽ വീണ്ടും വീണ്ടും എന്നുള്ള അർത്ഥം. ആഭീഷണിയോ എന്ന് പറയും. അങ്ങനെയാണ് സാധാരണ ഉപയോഗിക്കുന്നത്. മുഹുർമുഹുർ വീണ്ടും വീണ്ടും അങ്ങനെ. പ്രവാഹുകം പ്രവാഹിക എന്നൊന്നും പറയുന്നതൊന്നും ഒരിടത്തും കാണാൻ കിട്ടുന്ന സാധനങ്ങളല്ല. പണ്ടൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പം ഇതൊന്നും പ്രയോഗിക്കാറേയില്ല. അടുത്തു വരുന്ന ആര്യഹളം ഇതും പ്രയോഗിക്കാറുണ്ട്. ഈ അർത്ഥമൊക്കെ എങ്ങനെ അവരെഴുതിയെന്നുള്ളതിന് പോലും കൂടുതൽ ഈ അർത്ഥമൊക്കെ വരുന്നത് ഗണരത്ന മഹോധതി എന്ന് പറയുന്ന വർദ്ധമാന ആചാര്യന്റെ വ്യാഖ്യാനങ്ങളിലുള്ളതാണ്. പക്ഷേ ഇതൊക്കെ എവിടെ നിന്ന് ഈ അർത്ഥം വന്നെന്ന് പോലും ആർക്കും പറയാൻ പറ്റാത്ത സംഗതികളാണ്. കാരണം അതൊന്നും പ്രയോഗത്തില്ല. ഒരു കാലത്ത് ഒരു പക്ഷേ പ്രയോഗിച്ചിരിക്കും. സമാനകാലം ഊർധ്വം പ്രവാഹിക്ക എന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആര്യഹളം ബലാത്കാരം ആര്യതി പ്രതിബന്ധി അലമിതി പ്രതിഷേധ വിവാദയോർ ഇതൊക്കെ ഓരോ ആചാര്യന്മാർ വ്യാഖ്യാനിച്ചിരിക്കുന്നതാണ്. ഇതൊന്നും എവിടെയെങ്കിലും കണ്ടിട്ട് വ്യാഖ്യാനിക്കുന്നതല്ല. അതൊന്നും ഇതെല്ലാം ഉദാഹരണം വരേണ്ടത് സംസ്കൃത ഭാഷയിലാണ്. ഇതിന് പൊതുവെ പണ്ഡിതന്മാർ പറയുന്നത് ഇതിന് ഒന്നും ഉദാഹരണമില്ലെന്നാണ്. ഇത് ഹിന്ദി വ്യാഖ്യാനം ഉണ്ടല്ലോ ഭൈമി, അതിനകത്ത് കൂടുതൽ വിവരങ്ങളൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. വേണമെന്നുള്ളവർ വായിച്ചോ. ഉദാഹരണങ്ങളും വിശദമായ വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. അവിടെ ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. താല്പര്യമുള്ളവരത് വായിച്ചു. സംസ്കൃത വ്യാഖ്യാനത്തിനും പറയുന്നുണ്ട്. പക്ഷെ സംസ്കൃത വ്യാഖ്യാനത്തേക്കാൾ കൂടുതൽ ഹിന്ദി വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. ഓരോന്നും ഉദാഹരണങ്ങളല്ല. പക്ഷെ ആ ഉദാഹരണങ്ങളെല്ലാം സാഹിത്യം പഠിച്ചിട്ടുള്ളവർക്കേ പ്രയോജനപ്പെടും. അല്ല, നമ്മൾ ഉദാഹരണം കിട്ടാതെ നമുക്കറിയത്തില്ലല്ലോ. സംസ്കൃത സാഹിത്യം പഠിച്ചിട്ടുള്ളവർക്ക് ഉദാഹരണം കേട്ടാലും മനസ്സിലാവും ഇത് ഇന്ന സ്ഥലത്ത് ഇങ്ങനെ രീതിയിൽ പ്രയോഗിച്ചിട്ടുണ്ട്. അല്ലാത്തവരടുത്ത് അത് പറഞ്ഞിട്ട് കാര്യമുണ്ട്. ആംഭീഷണം എന്ന് പറയുന്നത് ഇത് തന്നെ. പൗനഃപുന്യം എന്ന് പറഞ്ഞാൽ ആവർത്തി, ആവർത്തിക്കുക ആ അർത്ഥത്തിൽ. അങ്ങനെയാണ് പൗനഃപുന്യം എന്ന് പറയുന്നത്. പുനഃപുന അതിൻ്റെ ഭാവമാണ് പൗനഃപുന്യം എന്ന് പറയുന്നത്. സാകം സാർദ്ധം രണ്ടും ഒരേ അർത്ഥമാണ്. സഹ ഒപ്പം എന്ന് മലയാളത്തിൽ പറയും. തേന സഹ, അവനോട് കൂടി. അങ്ങനെ നമസ്കാരം. ഹിരുക്ക്, അങ്ങനെ ഉപയോഗിക്കുന്നതല്ല ഹിരുക്കൊന്നും. എവിടെയെങ്കിലും അപൂർവമായിട്ട് എവിടെയെങ്കിലും കണ്ടാലേ ഉള്ളൂ. വേദത്തിൽ കാണും. ധിക്, അത് സാധാരണ. ധിക് എന്ന് പറഞ്ഞാൽ നിന്ദ, നിന്ദിക്കുന്നു എന്നാണ്. തം ധിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അർത്ഥം അവനെ നിന്ദിക്കുന്നു, അല്ലെങ്കിൽ അവൻ നശിച്ചു പോട്ടെ, അവനെ സ്വയം, അല്ലെങ്കിൽ അവൻ നിന്ദനീയനാണ്. ഈ അർത്ഥത്തിലൊക്കെയാണ് ധിക്ക് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഇല്ല, അത് പറയുന്നു. ഷഷ്ടിയോട് ചേർത്ത് ഉപയോഗിക്കും. അഥ ധാരാളം ഉപയോഗിക്കുന്നതാണ്. അനന്തരം, ആരംഭം, മംഗളം, പല അർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്നതാണ് അഥ ശബ്ദം. ആരംഭിക്കുന്നു എന്നിങ്ങനെ പറയാം, അല്ലെങ്കിൽ മംഗളം, അല്ലെങ്കിൽ അനന്തരം, കാർഷ്ണ്യം, പല അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദമാണ് അത്. ആം എന്നുള്ളത് സാധാരണ ഉപയോഗിക്കാറുണ്ട്. അം എന്ന് പറയുന്നത് അങ്ങനെ ഉപയോഗിക്കാറില്ല. ശീഘ്രം, അല്പം എന്നുള്ള അർത്ഥത്തിൽ. ച ധാരാളമുള്ളതാണ്. അത് ദ്വന്ദ്സമാസം നമ്മൾ പഠിക്കും. സമുച്ചയം, അന്വാചയം, ഇതരേതരയോഗം, സമാഹാരം, നാലർത്ഥത്തിൽ എങ്ങനെയാണെന്നൊക്കെ ഉള്ള അവിടെ പഠിക്കും. അതിനു മുമ്പ് അത് തന്നെ ഇടയ്ക്ക് പോയില്ലേ. പ്രതാം ഒന്നും സാറിന് ഉപയോഗിക്കുന്നതല്ല, അതുകൊണ്ട് അത് വിട്ടുപോയത്. ഗ്ലാനി എന്നുള്ള അർത്ഥത്തിൽ പ്രതാനും അങ്ങനെ തന്നെ. ഗ്ലാനി, പ്രശാൻ, സമാനം, ഈ അർത്ഥത്തിലൊന്നും ഇതൊന്നും അങ്ങനെ പ്രയോഗിക്കാറില്ല. പ്രതാം, പ്രശാൻ, പ്രതാൻ, വിസ്താരം. മാ ധാരാളം ഉപയോഗിക്കുന്നതാണ് നിഷേധാർത്ഥത്തിൽ. മാങ്ങ്, നിഷേധം, ആശങ്ക. ഇവിടെ പറയുന്നു ആകൃതി ഗണോയം. ഇതുപോലെ ധാരാളം ശബ്ദങ്ങളുണ്ട് ഇവിടെ പറയാത്തത്. അത് താഴെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. കാമം, യഥേഷ്ടം, ഇഷ്ടം പോലെ. ഭൂയ, വീണ്ടും. സാമ്പ്രതം, യുക്തം. പിന്നെ സാമ്പ്രതം, യുക്തം എല്ലാ ഭാഷയിലൊക്കെ ധാരാളം വരും. ഇങ്ങനെയുള്ള ശബ്ദം കൊണ്ടെന്നാണ് പരം, കിന്തു, സാക്ഷാത് എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷം, സാക്ഷാത്കാരം, അവിടെയൊക്കെ പ്രത്യക്ഷം എന്നുള്ള വ്യാഖ്യാനത്തിലാണ് അത്. സാജി, തിരിയക്, സത്യം, അർദ്ധാംഗീകാരത്തിൽ ശരി എന്ന് നമ്മൾ പറയുന്ന പോലെ. മങ്ക്ഷു, ആശു, ശീഘ്രം എന്നുള്ള അർത്ഥത്തിൽ. സമ്പത്ത്, വർഷം എന്നുള്ള അർത്ഥത്തിൽ. അവശ്യം, നിശ്ചയം എന്നുള്ള അർത്ഥത്തിൽ. അവശ്യം ആവശ്യമാണെന്ന് പറയും. അവശ്യം എന്ന് വെച്ചാൽ നിശ്ചയമായും ആവശ്യമാണ്. മലയാളത്തിലൊക്കെ പറയാറുണ്ട്. ഉറപ്പായിട്ട് എന്നുള്ളതിനാണ് അവശ്യം. ഉഷ രാത്രി ഓം യെസ് എന്ന് പറയുന്നതിനാണ് ഓം എന്ന് പറയുന്നത്. മലയാളത്തിലെ യെസ് ആണ് ഓം. ബ്രഹ്മം എന്നുള്ള അർത്ഥമുണ്ട്. ഭൂഹു വ്യാഹൃതിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മഹാവ്യാഹൃതികളിൽ പെടുന്നതാണ് ഭൂർ ഭൂവസ്വ. വേദത്തിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഒരുപാട് അർത്ഥമൊക്കെ പറയുന്നതാണ്. ഉച്ചരിക്കപ്പെട്ടത് സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ഹിരണ്യഗർഭൻ ഉച്ചരിച്ച ശബ്ദമാണ് ഓം ഭൂർ ഭ. അതുകൊണ്ടാണ് അതിന് മഹാവ്യാഹൃതി എന്ന് പറയുന്നത്. പല വൈദികന്മാർക്ക് വളരെ പ്രാധാന്യമുള്ള ശബ്ദമാണ്. വളരെ പൂജ്യതയുള്ള പുണ്യമായ ശബ്ദങ്ങളാണ് വ്യാഹൃതികളെന്ന്. ഹിരണ്യഗർഭൻ തന്നെ ഉച്ചരിച്ച ശബ്ദമെന്നാണ് അതിൻ്റെ വിശ്വാസം. പൃഥ്വി ബുഹ അന്തരീക്ഷം ഝടതി ജഗിതി തരസ ശീഘ്രം സുഷ്ടു വെരി ഗുഡ്. അതിനാണ് സുഷ്ടു എന്ന് പറയുന്നത് സംസ്കൃതത്തിൽ. ദുഷ്ടു വെരി ബാഡ് എന്ന് പറയുന്നതിനാണ് ദുഷ്ടു. അത് വ്യത്യാസം ഇത്രയേ ഉള്ളൂ. നല്ലതും ചീത്തയും തമ്മിലുള്ള വ്യത്യാസം ഇത്രയേ ഉള്ളൂ. സുവും ദുവും എന്നുവെച്ചാൽ ഇതുപോലെ ഇനിയുണ്ട്, ഒരുപാട് അവയങ്ങളുണ്ടെന്നാണ്. സുപൂജായാം കു നേരെ വിപരീതം കുസ്ഥിതാർത്ഥത്തിൽ ഈഷത് അഞ്ചസ ശീഘ്രത്തിലാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പെട്ടെന്ന് എന്നുള്ള അർത്ഥത്തിൽ തത്വം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. മിഥു മിഥുനം എല്ലാം വരുന്നു. ഇരട്ട ഇരട്ടയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നു. അസ്തം അസ്തം ഗച്ഛതി അസ്തമിക്കുക എന്നൊക്കെ വരുന്നതാണ് നാശം എന്നുള്ള അർത്ഥത്തിലാണ്. സ്ഥാനേ ഉക്തം എന്ന് പറഞ്ഞാൽ യുക്തമായി പറഞ്ഞു എന്നാണ്. സ്ഥാനശബ്ദത്തിൻ്റെ സപ്തമി എന്ന് തോന്നും, പക്ഷെ അത് സ്ഥാനശബ്ദത്തിൻ്റെ സപ്തമി ഇങ്ങനെ തന്നെ കണ്ടു മനസ്സിലാക്കണം. വരം ഈഷത് ശ്രേഷ്ഠം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. വരം സുതി വെളുത്തപക്ഷം സുഠി കറുത്തപക്ഷം ഇത്യാദി എന്ന് വെച്ചാൽ ഇനി ഇതുപോലെ ഇനിയും ധാരാളം അവയവങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഇല്ലാത്തതെല്ലാം ലോകത്തെ പ്രചാരത്തിലിരിക്കുന്നതെല്ലാം സ്വരാദി ഉൾപ്പെടുത്തിക്കൊള്ളണം. ഇപ്പൊ നിപാതങ്ങൾ ഏതാണ് സൂത്രം? ഇതുകൂടാതെ സ്വരാദി നിപാതം പിന്നെ ഗതികളുണ്ട്. ഗതി ഏതാണ് സൂത്രം? ഗതിഷ്ഠ. അതുകൂടാതെ വേറെ അഷ്ടാധ്യായം ഇനി സൂത്രങ്ങൾ വരും. ഗതിസഞ്ജ വിധിക്കാൻ വേണ്ടി വേറെ ഈ സൂത്രങ്ങളുണ്ട്. ആ ഗതിയും അവയങ്ങളാണ്. നിപാതങ്ങൾ ഉപസർഗങ്ങൾ ഉപസർഗങ്ങളെല്ലാം അവയാണ്. ഏതാ സൂത്രം? അതെ, ഉപസർഗങ്ങൾ പിന്നെ നിപാതങ്ങൾ ഗതി ഇതെല്ലാം അവയങ്ങളെക്കൂടെ. ഉപസർഗത്തിൻ്റെ കാര്യം ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടില്ല, പക്ഷേ ഇനി ചിലതൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് വരും. കാരണം പ്രാതികൾ എന്ന് പറഞ്ഞല്ലേ,